അങ്ങനെ പറഞ്ഞ് ജ്ഞാനത്തിന് കാരകത്വമില്ല. ജ്ഞാനമൊരു വസ്തുവിനെ അസത്യമെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ആ വസ്തുവിന്റെ നിലനിൽപ്പിനെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. ഇതുപോലെ മരുമരീചികയിൽ നമ്മൾ പലവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് ജലം അല്ല എന്ന് ബോധിച്ചു കഴിഞ്ഞാലും ജലപ്രതീതിയുണ്ട് അവിടെ. അദ്വൈതത്തെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ സ്പഷ്ടമാണ്. നമ്മൾ ഇതിനെ ശരിയായ രീതിയിൽ ഗ്രഹിക്കാത്തതുകൊണ്ട് നമ്മുടെ ബുദ്ധിക്ക് വരുന്ന അസ്പഷ്ടതകളാണ്. ഇത് വളരെ സ്പഷ്ടവും അനായാസവുമായി ബോധിക്കാമെന്നുള്ള കാര്യമാണ്. എന്നാലും ആൾക്കാർ നിരന്തരം ഇതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങളും സംശയങ്ങളും ഉന്നയിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇത് വിശദീകരിക്കുന്നത്. ഇത് അസത്യമാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ ആ ബോധത്തിന് ഇതിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഈ പ്രതീതി അത് മരുമരീചിക പോലെയാണ്. അസത്യമായ ഈ പ്രതീതി തുടരുന്നു. ഏതുവരെ? ശരീരനാശം വരെ. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ്റെ അടുത്ത് പറഞ്ഞത് മുക്തി പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു മുക്തി ആവശ്യമുണ്ടെങ്കിൽ അത് മരണം വരെ കാത്തിരിക്കുക, അല്ലെങ്കിൽ ഇതാണ് മുക്തി. അപ്പോൾ ഇത് തുടരുന്നു. ഇതിന് പല സ്ഥലങ്ങളിലും ഭാഷ്യകാരൻ ഉദാഹരണം പറയുന്നതാണ് ചക്രഭ്രമണത്തിന്റെയും മറ്റ്. അപ്പോൾ ഇത് ഇതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്, പക്ഷേ വ്യക്തതയില്ല എന്താണ്. അപ്പൊ ദേഹാത്മബുദ്ധി തുടരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തുടരുന്നു അസത്യമായി. ശരി, അപ്പോ ഇനി ആ അസത്യമായി തുടരുന്ന അനുഭവത്തെ കുറിച്ച് ചിന്തിക്കുന്നു. ഇപ്പൊ മരുമരീചിക ഒരാൾ അസത്യമായി ബോധിച്ചു. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അസത്യമായി അവിടെ മരുമരീചി കാണുന്നത് ചക്ഷുരേന്ദ്രിയം കൊണ്ടാണ്. കേവലം അത് ചക്ഷുരേന്ദ്രിയത്തിന്റെ വിഷയമാണ്. അവിടുത്തെ ജലം നിങ്ങൾക്ക് അവിടെ പോയി സ്പർശിച്ചറിയാൻ പറ്റില്ല. സാധാരണ ജലത്തെ പോലെ സ്പർശിച്ചെന്ന് പറയാൻ പറ്റില്ല, കാരണം അത് വെളിച്ചം കൊണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. അത് അസത്യമെന്ന് ബോധിച്ചാലും അവിടെ തരംഗവും തിരമാലകളും എല്ലാം കണ്ടുകൊണ്ടുതന്നെ ഇരിക്കും. കാരണം അത് ചക്ഷുരേന്ദ്രിയം എന്ന് പറയുന്ന ഒരു ഉപാധിയെ ആശ്രയിച്ച് വരുന്നതാണ്. ചക്ഷുരേന്ദ്രിയം, മനസ്സ്, ബാഹ്യമായ വെളിച്ചം, മരുഭൂമി തുടങ്ങിയ ഉപാധികളെ ആശ്രയിച്ച് വരുന്നതാണ്. അതുകൊണ്ട് അതിന് പറയുന്നത് സ്വാഭാവികമാണോ എന്ന് പറയും. പക്ഷെ അവിടെ ഒരു ഒന്നുണ്ട്. എന്താണോ അങ്ങനെ ഒരു ഭ്രമമുണ്ടെങ്കിലും ആ ജലം കുടിച്ചിട്ട് നമ്മുടെ ദാഹത്തെ മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിന് ഭ്രമമെന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ പ്രതീതിയിൽ അതിൽ ഇതെല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ശരീരബുദ്ധി എന്ന് പറയുന്നതോ അഹംബുദ്ധി, ഇതും ഇതുപോലെയാണ്. മനസ്സ്, ഈ ശരീരം, ഈ കരണങ്ങൾ തുടങ്ങിയ ഉപാധികളെ എല്ലാം ആശ്രയിച്ചുകൊണ്ടുണ്ടാകുന്ന ഒരു അനുഭവമാണത് ശരീരബുദ്ധി. ആ ശരീരബുദ്ധി ഇത് അസത്യമാണെന്ന് ബോധിച്ചാലും എങ്ങനെയാണോ കണ്ണുകൊണ്ട് തിരമാലകളും മറ്റും അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കണ്ണിൽ, അതുപോലെ ഇവിടെ വിശപ്പും ദാഹവും കാമവും ക്രോധവും എന്താണോ ഒരുവനിൽ ഇരിക്കുന്നത് സഹജമായിരിക്കുന്ന അതിനെ അനുഭവപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും. അല്ല, ജ്ഞാനം വന്നപ്പോൾ ഇതൊക്കെ മാറത്തില്ലേ? മാറത്തില്ല. എന്തുകൊണ്ട്? ജ്ഞാനത്തിന് കാരകത്വമില്ല. ഇതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം. ചോദിക്കുന്നു, അല്ല നേരത്തെ എന്താ പറഞ്ഞത്? അങ്ങനെ ഒരാൾക്ക് ശരീരബുദ്ധി അഹംബുദ്ധി നശിച്ച ആളിന്റെ ഉള്ളിലും കാമവും ക്രോധവും ഒക്കെ ഇരിക്കുമെന്നാണ് പറഞ്ഞത്. ഇത്രയും ദോഷങ്ങൾ ഇരിക്കുമ്പോൾ പിന്നെ എങ്ങനെ ജ്ഞാനം ഉണ്ടാകും? ഉണ്ടാകത്തില്ല. ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഉണ്ടായാലുള്ള കാര്യം പറയുക, ഇത്തരം ദോഷങ്ങൾ ജ്ഞാനത്തിന്റെ ഉത്പത്തിക്ക് തടസ്സമായി ഒരുവന്റെ ഉള്ളിലിരുന്ന ജ്ഞാനം ഉണ്ടാകത്തില്ല. അതാണ് ആദ്യം പറഞ്ഞ ജ്ഞാനം. അല്ലെങ്കിൽ എല്ലാവർക്കും ജ്ഞാനം ഉണ്ടാകട്ടെ? ഉണ്ടാകാതിരിക്കുക. ഉണ്ടാകുമെന്ന് വാശി പിടിക്കുന്നില്ല. പക്ഷേ ഒരുവന്റെ ഉള്ളിൽ അവന്റെ പാകത വന്ന് ഉപദേശം കൊണ്ട് അവന്റെ ഉള്ളിൽ ജ്ഞാനമുണ്ടായാൽ പിന്നെ എന്തൊക്കെ ശേഷിക്കുന്നു അതിന്റെ കാര്യമാണ് പറഞ്ഞത്. അവിടെ എന്ത് ശേഷിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്തൊക്കെ അവിടെ ശേഷിക്കാമോ ആ ജ്ഞാനത്തിന്റെ ഉത്പത്തിക്ക് തടസ്സമല്ലാതെ എന്തൊക്കെ ശേഷിക്കുമോ, എന്തായാലും ദേഹബുദ്ധി അത് വീണ്ടും തുടരുന്നുണ്ടോ? വിശപ്പും ദാഹവും ഇല്ലാന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും? സ്വാമി പാലും പഴമൊക്കെ അടിക്കുന്ന എന്താ? എനിക്കതൊന്നും ഇല്ലെന്നും പറയും. എനിക്കൊന്നുമില്ല, അതൊക്കെ അസംബന്ധമാണ്. ഇതെല്ലാം ഉണ്ട്, പക്ഷെ എന്താ വ്യത്യാസം വരുന്നത്? അത് പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളൊരു ബോധം മാത്രം. ഒരാൾ പറയുന്നത് ശരി, ഇത് സംഗതി വളരെ എളുപ്പമാണല്ലോ, എളുപ്പമാക്കാൻ വേണ്ടിയിട്ടായി പറയുന്നത്. പ്രയാസമുള്ളത് ഇതിനെന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ട്, ഈ സംഗതി എളുപ്പമെന്നാണ് പറയുന്നത്. അല്ല, ഞാൻ ആ രീതിയിലല്ല പറഞ്ഞത്. ശരി, അങ്ങനെ ബോധം ഉണ്ടായി, എല്ലാം പഴയതുപോലെ തന്നെ, ഒരു വ്യത്യാസമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് എളുപ്പമാണെന്നാണ്. അങ്ങനെ ഒരു എളുപ്പമല്ല ഇതിനകത്ത്. എന്തുകൊണ്ടത്? അങ്ങനെ ഒരു എളുപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാകത്തില്ല, അങ്ങനെ ഒരു ബോധം ഉണ്ടാകത്തില്ല. ബോധം ഉണ്ടാകണമെങ്കിൽ അവിടെ ചില സവിശേഷതകളൊക്കെ ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്ത് വരും? മുമ്പ് പറഞ്ഞ ദോഷങ്ങൾ ഈ ബോധത്തോടൊപ്പം തന്നെ നിൽക്കും. അജ്ഞാന സംശയപരിയ ദോഷങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. അപ്പം ആ ദോഷങ്ങളില്ലാതെ ഒരുവനിൽ ഈ ജ്ഞാനം ഉണ്ടാകുക എന്ന് പറയുന്നതാണ് ജ്ഞാനത്തിന്റെ സ്വരൂപം. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ജ്ഞാനത്തിന്റെ സ്വരൂപം. അതിനുശേഷം ദേഹാത്മബുദ്ധിയുടെ നാശം എന്ന് പറയുന്നത് അത് അസത്യമെന്ന് ബോധിക്കാതെ എപ്പോഴും മനസ്സിരിക്കേണ്ട കാര്യമാണ്. അതിനുശേഷം പിന്നെ ഈ ശരീര സംബന്ധിയായോ മനസ്സിനെ സംബന്ധിച്ചോ കർണങ്ങളെ സംബന്ധിച്ചോ എല്ലാം സംഭവിക്കുന്നത് അതിന് എങ്ങനെയാണോ അയാളുടെ പൂർവ്വസംസ്കാരം അതിനനുസരിച്ച്, അറിവിനെ സംബന്ധിച്ചിടത്തോളം അയാളിൽ അസത്യം എന്നുള്ള ബോധം, എങ്ങനെയാണോ താൻ പരമാർത്ഥമാണെന്നുള്ള ബോധം ദൃഢമായിരിക്കുന്നത്, അതിന് സംശയാദി ദോഷങ്ങൾ ബാധിക്കാതിരിക്കുന്നത്, അതുപോലെ ഇത് അസത്യമാണെന്നുള്ള ബോധത്തെയും സംശയാദികൾ ബാധിക്കുന്നില്ല. അതായത് ഇത് സത്യമാണോ അത് അസത്യമാണോ, അങ്ങനെ ഒരു സംശയം മനസ്സിൽ വരുന്നില്ല. ഞാൻ ഈ ദേഹാത്മബുദ്ധിയെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇതെങ്ങനെ അസത്യമാകാൻ കഴിയും? ഇതിന്റെ പ്രത്യക്ഷമായ അനുഭവമല്ലേ? ഇങ്ങനെയുള്ള വികല്പങ്ങൾ മനസ്സിലുണ്ടാകുന്നുണ്ട്. മറ്റുള്ള കാര്യങ്ങൾക്ക് എന്താണ്? ഈ ശരീരനാശം വരെ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാകുന്നതോടുകൂടി ശരീരം നശിച്ചുപോകുന്നത്. അതാണ് ഭാഷ്യകാരൻ പറയുന്നത് ജ്ഞാനത്തിന് കാരകത്വമില്ലാന്ന്. അങ്ങനെ ഒരു കാരകത്വ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാകുന്നു, ബൾബ് ഫീസാവുന്നു പോലെ ഉടൻ തന്നെ ഡിം തീർന്നു, വെടി തീർന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ആരാരോട് പറയും? ജ്ഞാന ഉപദേശം എന്ന് പറയുന്ന ലോകത്ത് സംഭവിക്കത്തില്ല. ഗുരു എന്ന് പറയുന്ന ഒരാൾ കാണത്തില്ല. കാരണം ആർക്കൊക്കെ ജ്ഞാനം ഉണ്ടായോ അപ്പം തന്നെ തീർന്നു. പിന്നെ ഭാഷ്യകാരം കാണത്തില്ല, ഭാഷ എഴുതാൻ. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ ചിലർ ധരിച്ചിരിക്കുന്ന എന്താണ്? ഈ ദേഹാത്മബുദ്ധിക്ക് എന്തോ മാറ്റം സംഭവിക്കുന്നു എന്നാണ്. പിന്നെ ഇതിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയുന്നതെല്ലാം വെറും കൽപ്പനകളാണ്, വെറും ഭാവനകളാണ്. ഈ വളരെ ഭാവനാത്മകമായി നല്ല നല്ല വാക്കുകളൊക്കെ ഉപയോഗിച്ച് പറയും, അതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. കേൾക്കുമ്പോൾ നമുക്ക് വളരെ സുഖവും തോന്നും. പിന്നെ ചിലർ പറയും അങ്ങനെ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കാണുന്നൊക്കെ ഒരു ഭയങ്കര വെളിച്ചം പോലെ തോന്നും. ഇതൊക്കെ ഭയങ്കര വെളിച്ചം പോലെ തോന്നും, പക്ഷെ അത് ചികിത്സിച്ചാൽ മാറുന്ന ഒരു അസുഖമാണ്. ചികിത്സയുണ്ട്, ബ്രഹ്മജ്ഞാനം കൊണ്ടൊന്നും അത് സംഭവിക്കും. അതൊക്കെ വെറും കൽപ്പനകളാണ്. ആ കൽപ്പനകളെ ഒരുപാട് വാക്കുകളിലൂടെ പറയുമ്പോൾ ആൾക്കാർ അതിന്റെ പുറകെ പോകും. അത് ഞാൻ പറയുന്ന എന്റെ അഭിപ്രായമായിട്ടല്ല, ഭാഷ്യകാരന്റെ അഭിപ്രായമാണ്. അവിടെ ഇതാണ് അനുഭവം എന്ന് പറയുന്നത്. ഒരാൾ ശ്രുതിയിൽ നിന്ന് അല്ലെങ്കിൽ ഗുരുവിന്റെ ഉപദേശത്തിൽ നിന്ന് ശ്രവണത്തിൽ നിന്ന് ഒരാൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ പിന്നെ ഈ ശ്രവണം മനനം എന്നൊക്കെ പറയുന്നൊക്കെ വെറും അസംബന്ധമായി. തത്വജ്ഞാനത്തെ സംബന്ധിച്ച് ഇത്രയേ സംഭവിക്കുന്നുള്ളൂ. ഉപാസന എങ്ങനെയുണ്ട്? ഉപാസന എന്ന് പറയുന്ന ഒരു അഭ്യാസമാണ്. ഒരു അഭ്യാസം, മനസ്സിൽ എന്തെങ്കിലും ഒരു അഭ്യാസം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ പല അത്ഭുതങ്ങളും പ്രകടമാകും. അതിന്റെ തെളിവാണ് ഹിപ്നോട്ടിസം പോലെയുള്ള കാര്യങ്ങൾ, ഇന്ദ്രജാലം പോലെയുള്ള കാര്യങ്ങൾ. അതെല്ലാം മാനസികമായ അഭ്യാസങ്ങൾ കൊണ്ട് വരുന്ന മനസ്സിന്റെ ശക്തിവിശേഷങ്ങളാണ്. അവിടെ എന്ത് സംഭവിക്കുക? അതിൽപ്പെടുന്ന കാര്യങ്ങളാണ് സമാധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ലോകത്തെ മറന്നിരിക്കുക, പ്രപഞ്ചത്തെ മറന്നിരിക്കുക, ഒന്നിനെ മറ്റൊന്നായി കാണുക, എന്ത് തന്നെ അതിന് എന്താണോ മനസ്സെന്ന് പറയുന്നത് അനന്തമാണ്. അത് ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മനസ്സിനെ കുറിച്ച് പറയും, അത് അനന്തമാണ്, അനർവചനീയമാണ്. അവിടെ എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കില്ല ഒന്നും പറയാൻ പറ്റില്ല. അതിനൊരു കൃത്യതയില്ല ഇന്നത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ തത്വജ്ഞാനത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല, അത് വളരെ വ്യക്തതയും വളരെ കൃത്യതയും ഉള്ള ഒരു കാര്യമാണ്. ആ രീതിയിലാണ് ഭാഷകാരൻ അവതരിപ്പിക്കുന്നത്. അവിടെ ഈ പറയുന്ന ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്നു, അതിന് വ്യക്തതയുള്ള കാര്യമാണ്. അത് എന്താണ് തത്വം എന്ന് ഗ്രഹിക്കുക, എന്താണ് തത്വമല്ല എന്ന് ഗ്രഹിക്കുക, എന്ത് പരമാർത്ഥമെന്ന് ഗ്രഹിക്കുക, എന്ത് പരമാർത്ഥം അല്ല എന്ന് ഗ്രഹിക്കുക, ആ ഗ്രഹണത്തെ മറ്റ് ദോഷങ്ങൾ ബാധിക്കാതിരിക്കുക, ഇതാണ് തത്വജ്ഞാനം എന്നുള്ളത്. നമ്മൾ ഇത്രയുള്ളൂ. നമ്മൾ ബ്രഹ്മസൂത്രം എല്ലാം മുഴുവൻ ചർച്ച ചെയ്താലും, ഭാഷ്യങ്ങൾ മുഴുവൻ ചർച്ച ചെയ്താലും അതിന്റെ സാരമായി ഗ്രഹിക്കത്തൊക്കെ ഇത്രയുള്ളൂ. ഈ കാര്യമേ ഉള്ളൂ. ഇത് കൂടുതൽ നമ്മൾ എത്ര ചർച്ച ചെയ്താലും ഗ്രഹിക്കാൻ പോകുന്നില്ല. ഇത് ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇവിടുന്ന് പൊടിയും തട്ടി എഴുന്നേറ്റ് സ്ഥലം വിടാം. പിന്നെ ഇതിനെ വന്ന് മൂടുന്ന സംശയങ്ങളോ വിഭ്രാന്തികളോ ഒരുവനെ ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നുകൂടെ ചേർക്കേണ്ടി വരും. ബാക്കി ചർച്ച നീണ്ടുപോകുന്നത് അതിനെ പരിഹരിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ അതിന്റെ വ്യക്തത, ദാർഢ്യം എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഓർക്കണം, ഈ ദോഷങ്ങളുടെ നിവൃത്തിയാണ്. അല്ല, ജ്ഞാനത്തിന്റെ സ്വരൂപത്തിന് ഒരിക്കലും മാറ്റം വരത്തില്ല. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഭാവന, കൽപ്പനകൾ. ബാക്കി എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, നാളെ വേറൊരു കാര്യം സംഭവിക്കും. അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ തസ്മാത് ബ്രഹ്മവാക്യം ഏതത് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആ തത്വജ്ഞാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ആശുജ്ഞാനത്തെ പറഞ്ഞത്. ഇതിനെക്കുറിച്ച് സാധാരണ വരാവുന്ന സംശയങ്ങളൊന്നുള്ളതിലേക്ക് ഈ കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. കർണാടക ഉപാസനയെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത് പറയുന്നു, യദ്യപി അധ്യാത്മസംബന്ധഭൂമദർശനം പരാചീനസ്യ ദേവതാത്മനഃ ഉപദേശഃ തഥാപി ന ബ്രഹ്മവാക്യം ഭവിതും അർഹതി കുതഃ ജീവലിംഗാത് മുഖ്യപ്രാണലിംഗാച്ച. തത്വജ്ഞാനത്തെ സംബന്ധിച്ചും ഉപാസനയെ സംബന്ധിച്ചും വേറൊരു കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. തത്വജ്ഞാനത്തെ സംബന്ധിച്ച് നമ്മൾ ആ തത്വജ്ഞാനത്തെയാണ് ഗ്രഹിക്കുന്നതെങ്കിൽ അത് വ്യക്തമാണ്. അതിൽ അവ്യക്തതയില്ല. ജ്ഞാനത്തെ സംബന്ധിച്ച്, ഉപാസനകളെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവിടെ ഭാവിയിൽ വ്യക്തമാകേണ്ട ഒരുപാട് കാര്യങ്ങൾ കാണും. തത്വജ്ഞാനം സംബന്ധിച്ച് അങ്ങനെ അതിന് ഭാവിയില്ല. എന്നുവെച്ചാൽ ഭാവിയിൽ വ്യക്തമാകേണ്ട ഒരു കാര്യമല്ല. ഇപ്പൊ തന്നെ അത് വ്യക്തമായിരിക്കുന്നതാണ്. പക്ഷേ അതോടൊപ്പം മറ്റു ചില കാര്യങ്ങളൂടെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ, സംശയാദികൾ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ എവിടെയാണോ ഈ തത്വജ്ഞാന ഉപദേശത്തിൽ വ്യക്തതയുടെ സ്ഥാനത്ത് അവ്യക്തത വരുന്നത്, അത് തത്വജ്ഞാനമല്ല എന്ന് മനസ്സിലാക്കണം. തത്വജ്ഞാനമല്ല. തത്വജ്ഞാനത്തിന്റെ ഉപദേശത്തിൽ എന്തെങ്കിലും നിഗൂഢതകൾ ഉണ്ടെങ്കിൽ അത് തത്വജ്ഞാനമല്ല. ഇത് നിഗൂഢശാസ്ത്രമല്ല. ഇതെപ്പോഴും ഉപദേശിക്കുമ്പോഴും ഗ്രഹിക്കുമ്പോഴും അത് വ്യക്തം തന്നെയാണ്. പിന്നെ അതിൽ വരുന്ന അവ്യക്തത എന്താണെന്നും നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അവ്യക്തത ഉണ്ട് എന്നുള്ളതുകൊണ്ട് നിഗൂഢമാവുന്നില്ല. കാരണം എന്തുകൊണ്ട്? കാരണം അതിൽ വരുന്ന ദോഷങ്ങളിലാകെ മൂന്ന് ദോഷങ്ങളുള്ളൂ: അജ്ഞാനം, സംശയം, വിവരിയും. ഈ അജ്ഞാനം വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചറിയും, വിവരിയും വന്നു കഴിഞ്ഞാൽ അതും അറിയും, സംശയം വന്നു കഴിഞ്ഞാൽ അതും അറിയും. അപ്പോൾ അതിൽ നിഗൂഢതയില്ല. നിഗൂഢത വരുന്നത് എന്താണ്? ഇന്നീ പറയുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല, നിങ്ങൾക്കതറിയാൻ കഴിയുന്നില്ല, ഇനി നിങ്ങൾ ഇത്ര കാലം കഴിഞ്ഞേ മനസ്സിലാക്കൂ എന്ന് പറയുന്നിടത്താണ് നിഗൂഢത. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, ഇത് ഉപദേശിക്കുന്ന സമയത്ത് തന്നെ ഗ്രഹിക്കേണ്ടതാണ്. പക്ഷെ അതിൽ അവ്യക്തത എന്ന് പറയുന്നത് ഈ ദോഷങ്ങളാണ്. ആ ദോഷം എന്താണെന്ന് അവിടെ വ്യക്തമാക്കി തരുന്നു. അപ്പം ഇതിലെവിടെയാണ് നിഗൂഢത വരുന്നത്? ഇവിടെ നാളെ സാക്ഷാത്കരിക്കേണ്ടതായിട്ടൊരു കാര്യം ഇവിടെ പറയുന്നില്ല. അതുകൊണ്ടാണ് അവന് പറയുന്നത് സാക്ഷാത് അപരോക്ഷ. അത് സദാ അപരോക്ഷമായിരിക്കുന്ന കാര്യമാണ്. ഇന്ന് പരോക്ഷവും നാളെ അപരോക്ഷമാകുന്ന ഒന്നല്ല. ഇവിടെ പരോക്ഷ ജ്ഞാനം എന്ന് പറയുന്ന ഒരു ജ്ഞാനമേ ഇല്ല. പിന്നെ പരോക്ഷത എന്ന് പറയുന്നത് എന്താണ്? ഈ ദോഷങ്ങളെ അജ്ഞാന സംശയം വലിയ ദോഷങ്ങൾ വരുന്നത് കൊണ്ടാണ് പറയുന്നത് അതിന് പരോക്ഷം എന്ന് പറയുന്നത്. ആ ജ്ഞാനത്തിൽ പരോക്ഷതയില്ല, അതിന്റെ സ്വഭാവം തന്നെ വരുന്നതാണ്. ഉപാസന അങ്ങനെയല്ല. ഉപാസനയിൽ ഈ പറയുന്ന എല്ലാം ഉണ്ട്. നിഗൂഢതകളുണ്ട്, പരോക്ഷതയുണ്ട്, നാളെ സാക്ഷാത്കരിക്കേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ നിർഭാഗ്യവശാൽ അദ്വൈത ജ്ഞാനം എന്നുള്ള നിലയ്ക്ക് ഇന്ന് പ്രചരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഒക്കെ ഈ നിഗൂഢതയും പരോക്ഷതയും ഉപാസനയുമാണ്. അതാണ് വരുന്ന അബദ്ധം. അത് വ്യക്തമാകണമെങ്കിൽ നമ്മൾ നേരിട്ട് ഭാഷ്യത്തിലേക്ക് തന്നെ കടക്കണം. മറ്റൊരിടത്തുനിന്നും അത് വ്യക്തമാകത്തില്ല. ഭാഷ്യകാരനാണ് അത് നേരിട്ട് വ്യക്തമാക്കുന്നത്. രണ്ടിനും വേർതിരിച്ച് ഇത് ഉപാസനയാണ്, ഇത് തത്വജ്ഞാനമാണ് എന്ന് പറയുന്നു. എന്ന് വിചാരിച്ച് ഉപാസനയെ തിരസ്കരിക്കുന്നുമില്ല. ഉപാസനയും അനുഷ്ഠേയമായിട്ട് തന്നെ നിർദ്ദേശിക്കുന്നു. ഉപാസനയ്ക്കും അതിൻ്റെതായ പ്രയോജനങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ആ തത്വജ്ഞാനത്തെ ഉൾക്കൊള്ളുന്നതിന് ഒരുവൻ അധികാരി അല്ലെങ്കിൽ എന്ന് പറയും. അത് പിന്നിലേക്ക് പിന്നിലേക്ക് പോകും. തത്വജ്ഞാനം, അതിൻ്റെ പിന്നിൽ ഉപാസന, അതിൻ്റെ പിന്നിൽ കർമ്മം, അങ്ങനെ പോകും. അപ്പം ഇവിടെ അങ്ങനെ വ്യക്തമായി തത്വജ്ഞാനത്തെ ബോധിക്കുമ്പോഴും ഈ ഉപാസനയുടെ തലത്തിൽ നിൽക്കുന്നവർക്ക് അത് വിടാൻ പ്രയാസമാണ്. ഏതുപോലെ കർമ്മത്തിൻ്റെ തലത്തിൽ നിൽക്കുന്ന ഒരുവന്റെ മനസ്സ് കർമ്മ മൂഢമാണ്. മൂഢമായ മനസ്സിനെയാണ് കർമ്മം കൂടുതൽ മുറുകെ പിടിക്കുന്നത്. അവിടെ നിന്ന് അവനെ പിന്തിരിപ്പിക്കുക പ്രയാസമാണ് ആ മനസ്സിന്. അതുകൊണ്ടാണ് അവിടെ കർമ്മയോഗവും മറ്റും പറയുന്നത്. കാരണം അവന്റെ മനസ്സ് കർമാസക്തമാണെങ്കിൽ അതിനെ ബലാത്കാരമായി ഹഠാത് പിടിച്ചു മാറ്റാൻ പറ്റിയില്ല. അപ്പം അവനൊരു വഴി നിർദ്ദേശിച്ചു കൊടുക്കും, അത് കർമ്മയോഗത്തിലൂടെ മെല്ലെ പോവുക മുമ്പോട്ട്. അത് കർമ്മയോഗത്തിലൂടെ പോകുന്നത് എന്താണ്? കർമ്മമുക്തിക്ക് വേണ്ടിയിട്ടാണ്. അല്ല, കർമ്മയോഗം ചെയ്ത് അതിൽ ആനന്ദിക്കാൻ വേണ്ടിയിട്ടല്ല. കർമ്മയോഗിയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? കർമ്മമുക്തിയാണ്. ഉപാസകന്റെയും ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ആ ഉപാസനയിൽ നിന്നുള്ള മുക്തിയാണ്. തത്വജ്ഞാനത്തിൻ്റെയോ അത് തന്നെ മുക്തി ആണ്. ജ്ഞാനാത്മുക്തി എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് എന്താണ്? ജ്ഞാനം തന്നെയാണ് മുക്തി. അതുകൊണ്ട് അവിടെ ഈ തത്വജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞിടത്ത് അപ്പോ ഈ വിഷയം അവിടെ വരും. അതായത് ഒരാൾക്ക് ജ്ഞാനമുണ്ടായി, ബോധമുണ്ടായി, ഉപദേശം കൊണ്ട്. ബോധമുണ്ടായി എന്ന് പറയുമ്പോൾ അത് ആകാശത്ത് നിന്ന് പൊട്ടി വീണതുപോലെ വരുന്നതൊന്നുമല്ല. അങ്ങനെ എവിടെയെങ്കിലും പൊട്ടി വീണതുപോലെ വരുന്നുണ്ടെങ്കിൽ അത് ഉദാഹരണം പറഞ്ഞു വാമദേവൻ, ആർഷജ്ഞാനം. ഇവിടെ ഉപദേശിക്കാൻ ഒരുവൻ ഇരിക്കുകയും ഉപദേശം കേൾക്കാൻ മറ്റൊരുവൻ ഇരിക്കുകയും ചെയ്യുമ്പം പൊട്ടി വീഴുന്നതിനുള്ള ചാൻസ് ഒന്നുമില്ല. അവനതിനുള്ള പാകത ഇല്ലാത്തതുകൊണ്ടാണ് അവൻ ഉപദേശം കേൾക്കാനിരിക്കുന്നത്. ഉപദേശം കേൾക്കുന്നവനെ സംബന്ധിച്ച് ഞാനും ആ ഉപദേശത്തിൽ നിന്ന് തന്നെ വരണം. കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 10-40 വർഷം മുമ്പ് ഞാനൊരു ബുക്ക് വായിച്ചു. ഓർക്കുന്നില്ല ആരെഴുതിയെന്നോ പേരൊന്നും ഓർക്കുന്നില്ല. അതിലൊരാളുടെ അനുഭവം പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ വായിച്ചതാണ്. ഭാഗ്യത്തിന് ഞാൻ വിശ്വസിച്ചില്ല. എന്തോ എനിക്കൊരു സംശയം തോന്നിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ മുമ്പ് ഇതുപോലെ ഇരിക്കുമായിരുന്നില്ല. അത് ആ മനുഷ്യൻ എന്തോ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അയാൾ മൂടിടിച്ച് വീണ്. ആ വീഴ്ചയിൽ അയാൾക്ക് കുണ്ടലിനി ഉണർന്ന് ബോധമുണ്ടായി. അത് ഞാൻ വിശ്വസിച്ചെങ്കിൽ ഞാനും എവിടെയെങ്കിലും പോയി തലകുത്തി വീണേനെ. അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകുമെന്ന് ഇവിടെ പറയുന്നില്ല. യാദൃശ്യമായി സംഭവിക്കുന്ന ഒന്നല്ല. വാമദേവനെ ഒഴിച്ച് വാമദേവനെ ഒഴിവാക്കണം, അത് യാദൃശ്യമല്ല എന്ന് പറയുന്നു. ഉപദേശം കേൾക്കുന്ന ഒരാൾക്ക് ആ ഉപദേശത്തിൽ നിന്ന് തന്നെയാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. അല്ല, ന്യൂട്ടന്റെ തലയിൽ ആപ്പിള് വീണപ്പം ബോധമുണ്ടായെന്ന് പറഞ്ഞു അല്ലേ? തലയിൽ എന്തെങ്കിലും ഒന്ന് വീണാലോ, താൻ എവിടെയെങ്കിലും ചെന്ന് വീണാലോ ഈ ബോധം ഉണ്ടാകത്തില്ല. രണ്ടിനും സംഭവിക്കത്തില്ല. അങ്ങനെ ഒരു ബോധം ഉണ്ടായി, ഇതൊക്കെ അംഗീകരിക്കാം. എന്താണ് ദേഹാത്മബുദ്ധി അസത്യമാണെന്ന് ബോധിച്ചു. വീണ്ടും പറയുന്നതെല്ലാം പഴയതുപോലെ തന്നെ അസത്യമെന്ന് ബോധിച്ചു. അനുഭവത്തിന് വ്യത്യാസമില്ല എന്ന് വെച്ചാൽ വളരെ ലളിതമായി പറഞ്ഞാൽ വിശപ്പും ദാഹവും അനുഭവിക്കുന്നു. ഇവിടെയാണ് ഇതിന് പരിഹാരം കണ്ടെത്തുന്ന യോഗി. യോഗി പരിഹാരം കണ്ടെത്തുന്നത് ഒരു കാര്യം ചെയ്യുക, അത് ആത്യന്തികമായ പരിഹാരമാണോ അല്ലയോ. പക്ഷെ യോഗി പരിഹാരം നിർദ്ദേശിക്കുന്നത് എന്താണോ? ചിത്തവൃത്തിയെ നിരോധിക്കുക, എന്നൊരു സമാധിയിലിരിക്കുക. വിശപ്പും ദാഹം അനുഭവപ്പെടുന്നില്ല. യോഗശാസ്ത്രം സത്യമാണെങ്കിൽ അത് സത്യമാണ്. അങ്ങനെ സമാധിയിരിക്കുന്നവന് ഇതൊന്നും തന്നെ സ്പർശിക്കുന്നില്ല. പിന്നെ അത് ഏതുവരെ ചെന്നെത്തും എന്നുള്ള കാര്യങ്ങൾ വേറെയാണ്. അങ്ങോട്ട് മുമ്പോട്ട് കടന്നു ചെല്ലുമ്പം അദ്വൈതി അതിനോട് യോജിക്കത്തില്ല. യോഗി എന്താ പറയുന്നത്? യോഗി പറയുന്നത് ചിത്തവൃത്തികളെ നിരോധിക്കുക. അപ്പോ നിരോധത്തിലൂടെ അവന് പ്രകൃതി പുരുഷ വിവേകജ്ഞാനം ഉണ്ടാകുന്നു. സമ്പ്രജ്ഞാത സമാധി, ആ ജ്ഞാനത്തെയും നിരോധിക്കുക. നിരോധിക്കുമ്പോൾ അസംപ്രജ്ഞാത സമാധി, അവിടെ ചിത്തം സംസ്കാരശേഷമായിരിക്കും. വീണ്ടും പരമമായ വൈരാഗ്യത്തിലൂടെ അവൻ ആ ചിത്തം സംസ്കാരത്തോടുകൂടിയിരിക്കുന്ന ആ ചിത്തം അവന്റെ അഭ്യാസം തുടരുമ്പോൾ പ്രകൃതിയിലേക്ക്, മൂലപ്രകൃതിയിലേക്ക് ലയിക്കുന്നു. അതാണ് പറയുന്നത്. അസംപ്രജ്ഞാത സമാധിയിൽ കേവലം സംസ്കാരശേഷമായിരിക്കുന്ന ചിത്തം അഭ്യാസം കൊണ്ട്, അഭ്യാസത്തിന്റെ തുടർച്ച കൊണ്ട് ആ ചിത്ത സംസ്കാരങ്ങൾ ചിത്തത്തിൽ ലയിച്ച് ചിത്തം പ്രകൃതിയിൽ ലയിക്കുന്നതാണ് മുക്തി, യോഗിയുടെ മുക്തി. അതിന് സമ്പ്രജ്ഞാതം അസംപ്രജ്ഞാതം എന്ന് പറയുന്ന രണ്ട് പടവുകൾ അവർ പറയുന്നു അഷ്ടാംഗയോഗത്തിൽ. അപ്പോൾ അവിടെ സമ്പ്രജ്ഞാത സമാധിയിലെത്തുമ്പോൾ തന്നെ കൊതുകടിച്ചാലൊന്നും അറിയത്തില്ല. അസംപ്രജ്ഞാത സമാധിയിലെത്തിയാലോ യാതൊന്നും തന്നെ, പ്രപഞ്ചത്തിന്റെ യാതൊന്നും അവനെ അക്ഷരാർത്ഥത്തിൽ തന്നെ ബാധിക്കത്തില്ല. അഗ്നിയെ ദഹിപ്പിക്കത്തില്ല എന്നൊക്കെ പറയുന്നവർ ആ അർത്ഥത്തിലാണ് എടുക്കുന്നത്. ഒന്നും ബാധിക്കുന്നില്ല. പിന്നെ ചിത്തം പ്രകൃതിയിൽ ലയിച്ചു കഴിഞ്ഞാലോ മുക്തനായി. ഇതിനങ്ങോട്ട് അദ്വൈതി പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല. ലയം തിരിച്ചു വരിക, ലയിച്ചാൽ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അങ്ങനെ ലയിച്ചു കഴിഞ്ഞാൽ അടുത്ത കൽപ്പത്തിൽ വീണ്ടും പുറത്തു വരും. ഇതൊക്കെയാണ് അദ്വൈതി, അത് വേറെ വിഷയം. പക്ഷെ അദ്വൈതിയെ സംബന്ധിച്ച് ഇതിനെന്താ പരിഹാരം? യോഗി എന്ന് വെച്ചാൽ സമാധിയിലൂടെ ക്ഷുത്പിപാസാദികളെയൊക്കെ ജയിക്കും. ഇവിടെ ജ്ഞാനിയാണെങ്കിലോ ഇത് അസത്യമാണെന്ന് ബോധിക്കുന്നേ ഉള്ളൂ, വിശേഷിച്ചൊന്നും സംഭവിക്കുന്നില്ല. വീണ്ടും വിശക്കുന്നു, ദാഹിക്കുന്നു. വിശപ്പും ദാഹവും വരുമ്പോൾ ഇത് അസത്യമാണെന്ന് ബോധിച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ, കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇതെല്ലാം ഉണ്ട്. പക്ഷേ ആ വെള്ളം കുടിച്ച് ദാഹം മാറുന്നില്ല. അതുപോലെ ഇവിടെ എന്താണ്, ജ്ഞാനം ഉണ്ടായി, അയാൾക്ക് ബോധമുണ്ട്. പക്ഷെ ആ ബോധം കൊണ്ട് വിശപ്പിനെയും ദാഹത്തെയും ഇല്ലാതാക്കാൻ പറ്റില്ല. കാരണം ജ്ഞാനത്തിന് അങ്ങനെ ഒരു കാരകത്വമില്ല. വീണ്ടും അത് വിശപ്പും ദാഹവും വരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ മുക്തി. വീണ്ടും വിശപ്പും ദാഹവും ഉണ്ടായിരിക്കുക മുക്തനാണെന്ന് പറയുകയും ചെയ്യുന്നതിൽ എന്താണ് അവിടെ അദ്വൈതി പറയുന്ന എന്താണ്, അവിടെ എന്താണ് ആ ജ്ഞാനത്തിന്റെ സ്വരൂപം എന്ന് മനസ്സിലാക്കുക, എന്താണ് മുക്തിയുടെ സ്വരൂപം എന്ന് മനസ്സിലാക്കുക. യോഗി സമാധിയിലെ മുക്തി എന്ന് പറയുന്നത് എന്താണോ, അതായത് ഇത് വിശപ്പും ദാഹവും തന്നെ ബാധിക്കാതിരിക്കുന്നതാണ് മുക്തി എന്നാണ് പറയുന്നത്. പുരുഷൻ നിർഗുണനാണ്. നിർഗുണനായ പുരുഷനെ പ്രകൃതി മോഹിപ്പിക്കുന്നില്ല. പ്രകൃതി പുരുഷനിൽ നിന്ന് പിന്തിരിഞ്ഞു എന്നവർ പറയുന്നത്. അതിന് ഉദാഹരണം പറഞ്ഞെന്താണ്, ഒരു നർത്തകി വന്ന് നൃത്തം ചെയ്ത് ഒരുവനെ മോഹിപ്പിക്കുന്നു, അവസാനം നൃത്തം അവസാനിപ്പിച്ച് അണിയറയിലേക്ക് മടങ്ങിപ്പോകുന്നു. അതാണ് ഇവിടെ സംബന്ധിച്ച് പുരുഷനെ പ്രകൃതി ഒന്ന് മോഹിപ്പിച്ചു, മനസ്സോ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചു, പ്രകൃതി തന്നെ എല്ലാം അവസാനിപ്പിച്ച് പോയി. അതിന് പുരുഷൻ എന്ത് ചെയ്തു, അഷ്ടാംഗയോഗത്തെ സ്വീകരിച്ചു. അവർ പറയുന്നതിന് സ്പഷ്ടതയുണ്ട്. യോഗശാസ്ത്രം എന്ന് പറയുന്നത് വളരെ വ്യക്തതയുള്ള ഒരു ശാസ്ത്രമാണ്, വളരെ ഗഹനമായൊരു ശാസ്ത്രമാണ്. പക്ഷെ ഇവിടെയാണെങ്കിൽ വിശപ്പും ദാഹം വീണ്ടും അനുഭവിക്കുന്നു. പിന്നെ ഇവിടെ മുക്തി. വിശപ്പും ദാഹം അനുഭവിക്കുന്നു പറയുമ്പോൾ തന്റെ അന്ധകരണത്തിൽ എന്തൊക്കെയുണ്ടോ എല്ലാത്തിനും എല്ലാം തനിക്ക് അനുഭവിക്കേണ്ടി വരുന്നു. പിന്നെ മുക്തി എവിടെയാണ്? അവ പറയുന്നു അവിടെ ജ്ഞാനാത് മുക്തി. ഇവിടെ പറയുന്നു, ഇവിടെ മുക്തി എന്ന് പറയുന്നത് എന്താണ്, ജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ്, അല്ലാതെ വ്യവഹാരത്തെ ആശ്രയിച്ചിട്ടല്ല മുക്തി എന്ന് പറയുന്നു. വ്യവഹാരമുക്തിയല്ല മുക്തി എന്ന് പറയുന്നു. യോഗി പറയുന്നു വ്യവഹാരമുക്തിയാണ്. ഇവിടെ മുക്തിയെ കുറിച്ച് എന്ത് പറയുന്നു, ഇവിടെ മുക്തി എന്ന് പറയുന്നത് തന്റെ സ്വരൂപമാണ്, അതിനപ്പുറം ഒരു മുക്തിയില്ല, തനിക്ക് അനുഭവിക്കേണ്ടതായ ഒരു മുക്തി ഇവിടെയില്ല. തന്റെ അറിവെന്താണ്, തന്റെ സ്വരൂപം മുക്തമാണ്. എങ്ങനെ, ഈ ജ്ഞാനം ഉണ്ടായതിനു ശേഷമല്ല, അത് നിത്യമുക്തമാണ്. ജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പും ജ്ഞാനം ഉണ്ടായതിനു ശേഷവും ഈ ജ്ഞാനം നിലനിൽക്കുമ്പോഴും എല്ലാം അത് മുക്തമാണ്. പക്ഷെ ഇത് അനുഭവിക്കുന്നത് ഇത് പരമാർത്ഥമല്ല, പരമാർത്ഥ തന്റെ സ്വരൂപമാണ്. ഈ ബോധത്തിൽ തന്റെ സ്വരൂപത്തെക്കുറിച്ച് ഉള്ള ഈ ബോധത്തിനപ്പുറം ഒരു മുക്തി വേണമെന്നുണ്ടെങ്കിൽ ഭാഷകാരൻ പറഞ്ഞ പോലെ മരിക്കണം. എന്നുവെച്ചാൽ ആത്മഹത്യയൊന്നും ചെയ്യണ്ട, കാരണം ജനിച്ചിട്ടില്ലല്ലോ, പിന്നെ മരിക്കേണ്ട ആവശ്യമില്ല. അല്ല, വ്യവഹാരമുക്തിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് സഹജമായി സംഭവിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണോ സഹജമായി ഇതെല്ലാം പ്രകടമായത്, ജാഗ്രതയിൽ നിന്ന് എങ്ങനെയാണോ ഇതെല്ലാം സുഷുപ്തിയിൽ സഹജമായി അവസാനിക്കുന്നത്, അതുപോലെ എങ്ങനെയാണോ സഹജമായി ജന്മം വന്നത് അതുപോലെ സഹജമായി ജന്മം അവസാനിക്കും. അതിനെക്കുറിച്ച് വ്യാകുലതയില്ല. നാഭിനന്ദേത മരണം, നാഭിനന്ദേത ജീവിതത്തെയും മരണത്തെയും ഒരുപോലെ കാണുന്നു. അപ്പോൾ അവിടെ അതാണ് ഞാനാ മുക്തി എന്ന് പറയുന്നത്. അതല്ലാതെ മുക്തി എന്ന് പറഞ്ഞെന്തോ പ്രത്യേകിച്ച് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ ഇവിടെയൊക്കെ അപ്രത്യക്ഷമാവും, പറന്നുപോകും, പുതിയ എന്തോ ചില കാഴ്ചകളൊക്കെ വരും. ഇതൊക്കെ വെറും കൽപ്പനകൾ, അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തത്വജ്ഞാനത്തിൽ എന്താണ്, അവിടെ ആ ബോധമുള്ളവൻ നിത്യമുക്തനാണ്. അതിന് വിശേഷിച്ച് പ്രാപിക്കേണ്ടതായ, അപ്രാപ്യമായി പ്രാപിക്കേണ്ടതായ ഒരു മുക്തിയില്ല. മുക്തിയെക്കുറിച്ച് എന്താ പറയുന്നത്, നിത്യാപ്തമാണ്. അപ്പോൾ അവിടെ തത്വബോധം ആ തത്വബോധം എന്ന് പറയുന്നത് ആത്യന്തികമായി തത്വസ്വരൂപം. അപ്പോൾ ഈ ക്ലേശങ്ങൾ ആത്യന്തികമായി അതിന് പറയുന്ന സർവാത്മഭാവം എല്ലാം തത് സ്വരൂപം തന്നെ. അടുത്ത് പറയും തത് അനന്യത്വ. ഇതെല്ലാം അവിടെ തത്വജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം ആ ബോധത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് യോഗിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ തത്വജ്ഞാനിയുടെ മുക്തിയെക്കുറിച്ച് വേവലാതിയുണ്ട്. തത്വജ്ഞാനി ഒഴികെ നിങ്ങളുടെ മുക്തി എങ്ങനെ ശരിയാകും? സമാധിയില്ലാതെ പൊതുകടിച്ച വേദനിക്കത്തില്ല എന്നൊക്കെ ചോദിക്കുന്നവര് ഈ ബോധമില്ലാത്തവർ. ബോധമുള്ളവനെ സംബന്ധിച്ച് അവന്റെ മുക്തിയെക്കുറിച്ച് യാതൊരു വ്യാകുലതയില്ല. മറ്റുള്ളവർ വ്യാകുലപ്പെടുന്ന എന്തുകൊണ്ട്? അവിടെ അജ്ഞാനം കൊണ്ട്. അല്ലെ, തത്വജ്ഞാനത്തെ കുറിച്ച് കൂടെ വേറെ ചോദിക്കും, നിങ്ങളുടെ മുക്തി എങ്ങനെ ശരിയാകും? നിങ്ങൾ വിശപ്പും ദാഹമൊക്കെ അനുഭവിക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പൊ എന്താണ് മുക്തി എന്നുള്ള ബോധം ഉള്ളവന് ആ ചോദ്യം ഉണ്ടോ? ഇല്ല. അന്യനിൽ നിന്ന് ആ ചോദ്യം എന്തുകൊണ്ട് വരുന്നു? അവന്റെ അജ്ഞാനം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്. ഇതാണ് തത്വജ്ഞാനത്തിന്റെ നില. അതിന് ഉപാസനയിൽ നിന്ന് വേറിട്ട് മനസ്സിലാക്കുന്നു. അവിടെ നമ്മുടെ ഭാവനകൾക്കോ കൽപ്പനകൾക്കോ തത്വജ്ഞാനത്തിനല്ലാതെ പരമാർത്ഥ ജ്ഞാനത്തിനല്ലാതെ ഒന്നിനും യാതൊരു തരത്തിലുള്ള നിലയും ഇല്ലെന്നും മനസ്സിലാക്കും. പിന്നെ ആൾക്കാർ ഓരോന്ന് പറഞ്ഞ് സൂചിപ്പിച്ച് ഓരോന്നിന്റെ പുറകെ നടത്തിക്കുന്ന ഓരോരുത്തരുടെ കഴിവാണ്. ബുദ്ധിയുള്ളവർക്ക് മണ്ടന്മാരെ അവരുടെ വഴിക്ക് നടത്താൻ പറ്റും. അത് ബുദ്ധിയും ബുദ്ധിയില്ലായ്മയും തമ്മിലുള്ള വ്യത്യാസമാണ്. അതിന് തത്വജ്ഞാനം എന്ന് പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ദർശനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഉപാസനയെ കുറിച്ച് പറയുന്നു. യദ്യപി അധ്യാത്മ സംബന്ധ ഭൂമദർശന, ഇവിടെ എന്താണോ ആ തത്വത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്ന ധാരാളം സന്ദർഭങ്ങളുണ്ട്. ഇവിടെ ഇന്ദ്ര പ്രദർദന സംവാദത്തിൽ മുമ്പ് പറഞ്ഞാണ് അധ്യാത്മ സംബന്ധ ഭൂമദർശനാഥ് അവസാനം പറയും. ഇവിടെ നിങ്ങൾക്ക് തത്വത്തെ ഗ്രഹിക്കാനാണെങ്കിലോ ധാരാളം ഇത് മതി, ധാരാളമുണ്ട്. തത്വഗ്രഹണത്തിന് ധാരാളമുണ്ട്. മുക്തിക്കും കൃതകൃത്യതയ്ക്കും എല്ലാം വേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അത് വേണ്ടെങ്കിലോ, അത് പറയും. എന്താണ് ഉള്ളം കയ്യിൽ വെണ്ണ വെച്ചു കൊടുത്താൽ അതിന്റെ ഗുണം എന്താണെന്ന് മനസ്സിലാക്കാത്തവൻ, പാല് പോലും കണ്ടിട്ടില്ലാത്തവന്റെ കയ്യിൽ വെണ്ണ വെച്ചു കഴിഞ്ഞാൽ അവനെന്ന് മനസ്സിലാവും. ഓ, ഇത് കയ്യിലിട്ട് ഒട്ടിപ്പിടിക്കുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞാൽ ദൂരെ എറിഞ്ഞിട്ട് എന്ത് ചെയ്യും? പുറം കൈ നക്കും. അതാണ് ഉപാസനയിലൂടെ തത്വജ്ഞാനത്തിന്റെ തിരസ്കാരമാണ് സംഭവിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. തത്വജ്ഞാനത്തെ ഗ്രഹിച്ചില്ലെങ്കിൽ അപ്പോ അത് എന്താണ് വാസ്തവം പരമാർത്ഥം എന്നറിയുന്നതിനുള്ള ധാരാളം സന്ദർഭങ്ങൾ ഇവിടെ ഉണ്ട്. ഭൂമദർശന, അതുകൊണ്ട് എന്ന പരാജീനസ്യ ദേവതാത്മന ഉപദേശ, അതുകൊണ്ടെന്നാണ് ഇന്ദ്രൻ എന്നും മറ്റും പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ വജ്രായുധവും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദേവനാണ്. ആ ദേവനെ ഉപാസിക്കണം, ആ ദേവന്റെ അനുഗ്രഹം ഉണ്ടാകണം, ആ ദേവന്റെ നിഗ്രഹാനുഗ്രഹ ശക്തി കൊണ്ട് തനിക്ക് ശ്രേയസ്സുണ്ടാവണം, പ്രേയസ്സുണ്ടാവണം എന്നൊന്നും ചിന്തിച്ചു പോകരുതെന്നാണ്. പരാചീനസ്യ ബാഹ്യമായ ദേവതാത്മനോപദേശ, അതാണ് ഇവിടെ ഉപദേശിക്കുന്നത് എന്നുള്ളത്. എന്നാ അങ്ങനെയല്ല, തഥാ പിന്നെ ബ്രഹ്മവാക്യം ഭവി എന്നാലും പറയുന്നു. അത് ശരി സംബന്ധിച്ചു, ഇവിടെ അങ്ങനെ ഒരു ദേവതയെ കുറിച്ചൊന്നും പറയുന്നില്ല. അത് വിടാ. അതാണ് ചിലര് ദേവതാ ഉപാസനകളൊക്കെ അങ്ങ് വിട്. ദേവതാ ഉപാസന വിട്ടിട്ട് മറ്റ് ചില ഉപാസനകളിലേക്ക് പോകും. തത്വത്തെ ഗ്രഹിക്കാതെയുള്ള ഉപാസന, ഇവിടെ പ്രാണോപാസന അങ്ങനെയൊക്കെയുള്ള ഉപാസനകളെ കുറിച്ച് പറയും. ലോകത്തിൽ നമ്മളങ്ങനെ കാണാറുണ്ട് പലരും. അവർക്ക് ദേവതകളിലൊന്നും വിശ്വാസമില്ല. പക്ഷെ മറ്റു ചില ഉപാസനകൾ, യോഗം പോലെയുള്ള, അദ്വൈതത്തെ സംബന്ധിച്ച് യോഗം പോലെയുള്ള എല്ലാ ഉപാസനകളാണ്. എന്തിന് ഈശ്വരനെ പോലെ വിശ്വസിക്കാത്തവരും ദേവീ ദേവന്മാരെയൊന്നും അംഗീകരിക്കാത്തവരും ചിലർ യോഗമൊക്കെ ശീലിക്കുന്നുണ്ട്. പറയുന്നു ശരി, ഇവിടെ ദേവതയൊക്കെ വിടാം, എന്നാലും തഥാപി ന ബ്രഹ്മവാക്യം ഭവതി അദ്വൈതം, അത് മാത്രം ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. വേറെ ഏത് വേണം സ്വീകരിക്കും? തത്വജ്ഞാനം അത് പ്രയാസമാണ്, അത് ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. പിന്നെന്താ നിങ്ങൾ കഴിയുന്ന ഉപാസന ശരിയായിക്കോളൂ. തത്വജ്ഞാനം കഴിയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഉപാസന തരാറൊന്നുമില്ല. എന്താ പറ്റുന്ന അത്? കുതഹ ജീവലിംഗാ മുഖ്യപ്രാണലിംഗാച്ച്. ഇവിടെ ജീവ അനെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങളുണ്ട്. മുഖ്യപ്രാണൻ, പഞ്ചവൃത്തികളോടുകൂടിയിരിക്കുന്ന പ്രാണനെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങളുണ്ട്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഉപാസനയാണ്, അല്ലെങ്കിൽ അതിലൂടെ ബ്രഹ്മത്വ ഉപാസനയാണ്, ബ്രഹ്മത്വ ഉപാസിക്കുകയാണ്. അങ്ങനെ എന്തും ഉണ്ടായിക്കൂടാ എന്നാണ്. അപ്പൊ മുമ്പ് പ്രധാനമായും നിഷേധിച്ച ദേവത ഉപാസനയാണ്. ഇത് കുറച്ചുകൂടി പുരോഗമനവാദികളാണ്. ഞങ്ങൾ ഈ അപ്രത്യക്ഷമായിരിക്കുന്ന ദേവതകളിലൊന്നും വിശ്വസിക്കുന്നില്ല. കേവലം വിശ്വാസം മാത്രം അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ ദേവത ഉണ്ടെന്ന് കരുതുന്നില്ല. പക്ഷെ ജീവൻ ഉണ്ടല്ലോ, പ്രാണനുണ്ടല്ലോ, അതിനെയൊക്കെ ഉപാസിക്കും. ഈ മീമാംസകർ പോലും ഈശ്വരൻ അംഗീകരിക്കാത്തവരാണ്, അതിന്റെ മുഖ്യമായ ആൾക്കാർ ഈശ്വരനൊന്നും ആവശ്യമില്ലെന്ന് പറയുന്നവരാണ്. ഇനി ദേവതകളെ കുറിച്ച് പറഞ്ഞാലോ, ഓരോരോ മന്ത്രം ശബ്ദം അതിനപ്പുറം വേറെ ദേവതകളൊന്നുമില്ല. അവരും പുരോഗമനവാദികളാണ്. അതിൽ പിന്നെ ഈശ്വരനെ വിശ്വസിക്കുന്ന കൂട്ടരുമുണ്ട്. അത് ആധുനികന്മാരാണ്, പ്രാചീനന്മാരത് അംഗീകരിക്കുന്നില്ല. ആധുനിക മീമാംസകരാണ് ദേവന്മാർക്ക് നമ്മൾ മനുഷ്യരെ പോലെ തന്നെ കൈയും കാലും തലയും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. പ്രാചീനന്മാരതൊന്നും അംഗീകരിക്കുന്നില്ല. മന്ത്രാത്മകമാണ് ദേവദാസ്വരൂപം എന്നാ പറയുന്നു. ഇതിന്റെ ചിന്തകളും ചർച്ചകളും എല്ലാം കാലങ്ങൾ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു, ഒരുപാട് പരിണാമങ്ങൾ സംഭവിച്ചു. പിൽക്കാലത്ത് വന്നപ്പോൾ അല്ല, അതൊന്നും പോരാ, ദേവത എന്ന് പറയുന്ന ഒന്ന് വേണം. ദേവത ഉപാസകന്മാർ ദേവതകളെ സാക്ഷാത്കരിക്കുന്നു, അതുകൊണ്ട് ദേവതയെ അംഗീകരിക്കേണ്ടി വന്നു. ഇവിടെ പറയുന്നു, ജീവസ്യതാവത് അസ്മിൻ വാക്യേ വിസ്പഷ്ടം ലിംഗ ഉപലഭ്യതേ. ഇവിടെ ജീവൻ ആണ് ഇവിടെ പരാമർശിക്കുന്ന ഉള്ളതിന് വ്യക്തമായ ശബ്ദങ്ങൾ ഇവിടെയുണ്ട്. എങ്ങനെ? നവാചം വിജിജ്ഞാസീത വക്താരം വിദ്യ, വാക്കിനെയല്ല അറിയേണ്ടത്, വചിക്കുന്നവനെയാണ്. മുമ്പ് വന്നാണത്. അത്ര അത്ര ഹി വാഗാദിഭി കർണൈഹി വ്യാപൃതസ്യ കാര്യകരണ അധ്യക്ഷസ്യ ജീവസ്യ വിജ്ഞേയത്വം വിധീയതേ. ഇവിടെ എന്താണ്? വാഗാദി കർണങ്ങളെ കൊണ്ട് വ്യാപൃതനായിരിക്കുന്നു എന്ന് വെച്ചാൽ പ്രവൃത്തി ചെയ്യുന്നവനായ കാര്യകരണ അധ്യക്ഷസ്യ കാര്യമായ ശരീരം കർണങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ ഇതിനെല്ലാം അധ്യക്ഷനായിരിക്കുന്നവനായ ജീവന്റെ വിജ്ഞേയത്വം, ജീവനാണ് ഇവിടെ വിജ്ഞേയമായിരിക്കുന്നത് എന്ന് വെച്ചാൽ ജീവനെ അറിഞ്ഞു ഉപാസിക്കണം, അതാണ് ഇവിടെ പറയുന്നത്. തഥാ മുഖ്യപ്രാണലിംഗമപി. അല്ല, ഇനി അതല്ലെങ്കിൽ പ്രാണനേടുക്കാം. എങ്ങനെ? അതഖലു പ്രാണയേവ പ്രജ്ഞാത്മയിതം ശരീരം പരിഗ്രഹ ഉത്ഥാപേതി. ഈ പ്രാണൻ ആണ് ഇവിടെ പ്രജ്ഞാത്മാന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട്? പ്രാണൻ എന്ന് പറയുന്നത് ശക്തിയുടെ സ്വരൂപമാണ്. ആ പ്രാണനാണ് ഈ ശരീരത്തെ ഉയർത്തി നിർത്തി ഈ ശരീരത്തെ കൊണ്ട് പ്രവൃത്തികളെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ആ ശരീരത്തിൽ ശക്തി ഇല്ലെങ്കിൽ അത് നടക്കുമോ? പ്രാണൻ പോയി കഴിഞ്ഞാൽ ഈ ശരീരം വെട്ടിയിട്ട് തടി പോലെ കിടക്കുന്നുണ്ടേ. അപ്പൊ പ്രാണനാണ് ഇവിടെ ഗ്രഹിക്കേണ്ടത്, ഉപാസിക്കേണ്ടത്. ശരീരധാരണഞ്ച മുഖ്യപ്രാണസിദ്ധമാ. ഈ ശരീരത്തെ നിലനിർത്തുക എന്ന് പറയുന്നു പ്രാണന്റെ ജോലിയാണ്. പ്രാണസംവാദേ വാഗാദീൻ പ്രാണാൻ പ്രകൃത്യ. പ്രാണസംവാദം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഈ ഇന്ദ്രിയങ്ങളെല്ലാവരും പ്രാണനും പ്രാണന്റെ സാന്നിധ്യത്തിൽ എല്ലാവരും കൂടെ വഴക്കുകൂടി, ഞങ്ങൾ ആരാണ് ശ്രേഷ്ഠൻ, ഞങ്ങൾ ആരാണ് ശ്രേഷ്ഠൻ, എല്ലാവരും കൂടി പ്രജാപതിയുടെ അടുത്തിരുന്നു. ഓരോ ഇന്ദ്രിയങ്ങളും പറഞ്ഞ് ചഷ്ടിന്ദ്രിയം പറഞ്ഞ് ഞാനാണ് ശ്രേഷ്ഠൻ, ഞാൻ കണ്ടില്ലെങ്കിൽ ഒന്നും കാണത്തില്ല. വാഗേന്ദ്രിയം പറഞ്ഞു ഞാൻ വചിച്ചില്ലെങ്കിൽ ഒന്നും അല്ല. ശ്രവണേന്ദ്രിയം പറഞ്ഞു ഞാൻ കേട്ടില്ലെങ്കിൽ ഒന്നും ആരും കേൾക്കത്തില്ല. ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രജാപതിയുടെ നിർദ്ദേശം മുന്നോട്ട് വെച്ചു, ശരി നിങ്ങളുടെ വഴക്ക് അവസാനിപ്പിക്കുക, ഒരു കാര്യം ചെയ്യുക, ഈ ശരീരത്തിൽ നിന്ന് ഓരോരുത്തരായിട്ട് വിട്ടുപോകുക, എന്ത് സംഭവിക്കുന്നു നോക്കാം. ആര് പോകുമ്പോഴാണോ ഈ ശരീരം നിശ്ചേഷ്ടമാകുന്ന അവനാണ് ഇതിലേറ്റവും ബലം. ചക്ഷിണേന്ദ്രിയം ഇറങ്ങിപ്പോയി, കണ്ടില്ലെന്നേയുള്ള വേറൊന്നും സംഭവിച്ചില്ല. ശ്രവണേന്ദ്രിയം പോയി, കേട്ടില്ല, മറ്റൊന്നും സംഭവിച്ചില്ല. അങ്ങനെ ഓരോരുത്തരും പോയപ്പോഴും ശരീരത്തിനൊന്നും സംഭവിച്ചില്ല. പക്ഷേ പ്രാണൻ വിട്ടുപോയപ്പോൾ എല്ലാവരും നിലവിളിക്കാൻ തുടങ്ങി, പോകരുത്, അങ്ങ് പോയി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ഇപ്പോൾ ശരീരം വിട്ടുപോകേണ്ടി വരും. അപ്പോൾ പ്രജാപതി ചോദിച്ചു, ഇപ്പോൾ മനസ്സിലായി ആരാണ് മുഖ്യൻ? പ്രാണനാണ് മുഖ്യൻ എന്ന് പറഞ്ഞു. ആ കാര്യത്തിനോട് സൂചിപ്പിക്കുന്നത് പ്രാണസംവാദേ വാഗാദീൻ പ്രാണാൻ പ്രകൃതിയ. വാഗാദി പ്രാണന്മാരെന്ന് പറയുന്ന ഇന്ദ്രിയങ്ങളെ പരാമർശിച്ചിട്ട് താൻ വരിഷ്ഠ പ്രാണ ഉപവാച അവരിഷ്ഠനായ പ്രാണൻ എന്ന് വെച്ചാൽ മുഖ്യപ്രാണൻ പറഞ്ഞു, മോഹം ആപദ്യഥ, നിങ്ങളാരും മോഹിക്കണ്ട, അഹമേവ ഏത് പഞ്ചധാത്മാനം പ്രവിഭജ്യ, ഞാൻ തന്നെ, ഈ ഞാൻ തന്നെ എന്നെ അഞ്ചായി വിഭജിച്ചിട്ട്, പ്രാണാപാന സമാന ഉദാന വേനന്മാരായി വിഭജിച്ചിട്ട്, ഏതത് ബാണം ശരീരം, വാനം എന്നുള്ളതാണ് ബാണം എന്ന മാറിയത്, അതിന്റെ നിയമങ്ങളനുസരിച്ച് മാറി. ഈ ശരീരത്തെ അവഷ്ടഭി, ശരീരത്തെ ആശ്രയിച്ചിട്ട് വിധാരയാമി, നിങ്ങളെയെല്ലാം ഈ ശരീരത്തിൽ നിലനിർത്തിയിരിക്കുന്ന ഞാനാണ്, അതുകൊണ്ട് ഇവിടെ ഞാനാണ് മുഖ്യൻ, ഇത് ശ്രവണാദ് എന്ന് ശ്രുതി എന്ന് പറയുന്നുണ്ട്. വാതി ഗച്ഛതീതി വാനം, ബാണം അസ്ഥിരമായത്, ആ ശരീരത്തിന് ബാണമെന്നുള്ള പേര് കിട്ടാൻ കാരണം വാ ധാതുവിന്റെ വാഗതിഗന്ധനയോ, അത് പോയിക്കൊണ്ടിരിക്കുന്ന എന്നുള്ള അർത്ഥം. ശരീരം പോയിക്കൊണ്ടിരിക്കുന്നതാണല്ലോ, സ്ഥായിയായിരിക്കുന്നതല്ലോ, അതുകൊണ്ട് ശരീരത്തിന് ബാണം എന്നുള്ള പേര് കിട്ടി, അസ്ഥിരം എന്നർത്ഥം. ഈ അസ്ഥിരമായിരിക്കുന്ന ശരീരത്തെ ആശ്രയിച്ച് എല്ലാം നിലനിർത്തിയിരിക്കുന്ന ഞാനാണെന്ന് പറഞ്ഞു. ഏതോ ഇമം ശരീരം പരിഗ്രഹ്യ ഇതി പഠന്തി, വീണ്ടും പറയുന്നുണ്ട്, ഏതൊന്നാണോ ഈ ശരീരത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്നത്, തേഷാം ഇമം ജീവം ഇന്ദ്രിയഗ്രാമം പരിഗ്രഹ്യ, അങ്ങനെ ഒരു പാഠഭേദമുണ്ട്. ഇമം ശരീരം പരിഗ്രഹ്യ എന്ന് ആണ് പാഠമെങ്കിൽ, പാഠഭേദമെങ്കിൽ, ഈ ജീവൻ അല്ലെങ്കിൽ ഇന്ദ്രിയഗ്രാമം ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചിട്ട് ശരീരത്തെ നിലനിർത്തുന്നത് പ്രവർത്തിപ്പിക്കുന്നത് എന്നെല്ലാം വ്യാഖ്യാനിക്കണം. അത് പാഠഭേദത്തെ അനുസരിച്ച് പറയുന്നു. പ്രാണന്റെ മുഖ്യ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നത് പ്രജ്ഞാത്മത്വമുപി ജീവേ തവത് ചേതനത്വ അത് ഉപന്നം. പ്രജ്ഞാത്മാന്ന് പറയുന്നതും ജീവനെ സംബന്ധിച്ച് യോജിക്കും. എന്തുകൊണ്ട്? അതിന് ചേതനയുണ്ട്. മുഖ്യവിപ്രാണേ പ്രജ്ഞാ സാധന പ്രാണാന്തരാശ്രയത്വ ഉപന്നമേവ. പ്രജ്ഞാത്മാന്ന് പ്രാണനെയും പറയാൻ എന്തുകൊണ്ട്? പ്രജ്ഞ അല്ലെങ്കിൽ ബോധത്തിന് സാധനമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ പ്രാണൻ ആശ്രയിക്കുന്നു. അതാണ് പ്രജ്ഞാ സാധന. പ്രജ്ഞയ്ക്ക് ബോധത്തിന് സാധന ഉപായമായിരിക്കുന്ന പ്രാണാന്തര എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങളെ ആശ്രയത്വം അത് ആശ്രയിക്കുന്നു ആ ഒരു പ്രാണൻ. അതുകൊണ്ട് പ്രജ്ഞാത്മാന്ന് പ്രാണനെയും പറയാം, ജീവനെയും പറയാം. ജീവമുഖ്യ പ്രാണ പരിഗ്രഹിച്ച പ്രാണപ്രജ്ഞാത്മനോഹോ സഹവൃത്തിത്വന അഭേദ നിർദ്ദേശ സ്വരൂപേണ സഭ്യത നിർദ്ദേശ ഇത്യുഭേദാ നിർദ്ദേശവും. അതുകൊണ്ടിവിടെ എന്താണ്? ജീവനെയും മുഖ്യപ്രാണനെയും ഗ്രഹിക്കണം. അതിന് രണ്ടിനെയും ഗ്രഹിക്കുമ്പോൾ സഹവർത്തിത്വേന, ഇത് രണ്ടുപേരടത്തായിരിക്കുന്ന ശരീരത്തിൽ അഭേദ നിർദ്ദേശം, അതുകൊണ്ട് രണ്ടിനും ഒന്നായി പറയാം. പ്രാണൈവ പ്രജ്ഞാത്മാ, പ്രജ്ഞാത്മാവ പ്രാണ എന്ന് അഭേദമായി പറയാം. പിന്നെ ഒരിടത്ത് ഇരിക്കുന്നതുകൊണ്ട് രണ്ടിനെ അഭേദമായി പറയാം. പക്ഷേ രണ്ടിന്റെയും രൂപം നോക്കിയാലോ വേറെ വേറെയാണ്. സ്വരൂപേനജ ഭേദ നിർദ്ദേശം, പ്രാണൻ വേറെയാണ്, ജീവൻ വേറെയാണ്. ഉഭേദാ നിർദ്ദേശം എങ്ങനെ? യോഗയെ പ്രാണ സപ്രജ്ഞ അഭേദമായി പറഞ്ഞിരുന്നു. പ്രാണൻ ഏതാണോ അത് തന്നെ പ്രജ്ഞ ജീവൻ. യാവൈ പ്രജ്ഞ സപ്രാണ, ഏതെന്നാണോ പ്രജ്ഞ ജീവൻ അത് തന്നെയാണ് പ്രാണൻ. സഹതു ഏതു അസ്മിൻ ശരീരെ വസത, ഇത് രണ്ടും ഒരുമിച്ചാണ് ഈ ശരീരത്തിലിരിക്കുന്നത്. സഹ ഉത്ക്രാമത രണ്ടുപേരും ഒരുമിച്ചാണ് ശരീരം വിട്ടു പോകുന്നത്. അതുകൊണ്ട് രണ്ടിനെ അഭേദമായും ഭേദമായും പറയാം. ഒരു ശരീരത്തിലിരിക്കുന്നതുകൊണ്ട് ഇത് അഭേദമാണ്, അസ്വയം വെവ്വേറെ ഇരിക്കുന്നതുകൊണ്ട് ഇത് വേറെ വേറെയാണ്. ബ്രഹ്മപരിഗ്രഹേതു കസ്മാത് ദ്വിതീയത, അതിന് വേറെ ഇതിനെയൊക്കെ നിങ്ങൾ ബ്രഹ്മവും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ ഭേദം വരും? പ്രാണൻ എങ്ങനെ വേറെയാകും? ജീവൻ എങ്ങനെ വേറെയാകും? ബ്രഹ്മം ഏകവും അദ്വയവുമല്ലേ? തസ്മാത് ഇവ ജീവ ഇഹ ജീവമുഖ്യ പ്രാണിയോരന്യതര ഉഭവ പ്രതിയെ യാതാം ന ബ്രഹ്മേതി ചെയ്. അതുകൊണ്ടെന്താണ് ഇവിടെ ജീവൻ അല്ലെങ്കിൽ മുഖ്യപ്രാണൻ ഇതിലേതെങ്കിലും ഒന്നിനെ ഗ്രഹിക്കണം അല്ലെങ്കിൽ രണ്ടിനെ ഗ്രഹിക്കണം. ന ബ്രഹ്മ, ഇവിടെ ഇത് ബ്രഹ്മബോധത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ഇത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ചെയ് ഏത് ദൈവം, അത് ശരിയല്ല. അതാണ് ഇവിടെ സൂത്രത്തിൻ്റെ ആദ്യം ജീവ മുഖ്യപ്രാണലിംഗ, ജീവനെ ഗ്രഹിക്കണം അല്ലെങ്കിൽ മുഖ്യപ്രാണനെ ഗ്രഹിക്കണം ലിംഗാ, അതിനെ വ്യക്തമാക്കുന്ന ശബ്ദങ്ങൾ ഇവിടെയുണ്ട് എന്നാണെങ്കിൽ ഇത് ചേ എന്നാണെങ്കിൽ ന സമാനം പറയുന്നു ഉപാസ ത്രൈവിധ്യ. ഇവിടെ ത്രിവിധ ഉപാസനം എന്ന് പറയുന്ന ദോഷം വരും എന്ന് പറഞ്ഞിടത്ത് സിദ്ധാന്തത്തെ വിശദീകരിക്കുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ.